അകാലം പുനർദൃശി ഭാഷ്യകാലം പതഞ്ജലി പാണിനി സൂത്രകാരച്ച പ്രണപ്രവൃത്തി. വിദ്വാൻ ശബ്ദം ഇത് വസ്വന്തമാണ്. വസ്വന്തം വിധേയ ശത്രു വസു ശത്രുന്തത്തിന് വസ്വാദേശം വരുന്ന വിദ്വസ് ആണ് പ്രാതിപദികം. സകാരാന്തം സകാരാന്തമാണ്. ശത്രുന്തമാണ് വസ്വന്തമാണ്. വിദ്വസ് സ്വീകരിക്കുമ്പോ ഉഗിത്തായി, ശത്രുന്തമാണെങ്കിൽ ഉഗിത്താവും. അത് ശത്രുക്കെ വരുന്നു നമ്മൾ ഇനി പിന്നീട് പഠിക്കും. ഉഗിത്താവും. ഉഗിത്തായി കഴിഞ്ഞ സൂത്രം വരും സർവനാമസ്ഥാനേ അധാതോർ. എന്താ വൃത്തി? അധാതോർ വിദോ മനോവിനു അഞ്ചുദേശ സർവനാമസ്ഥാന. അപ്പൊ നുമ്മ വരുന്നു. നുമ്മ വരുമ്പോ സൂത്രം വരും വിതച്ചോന്ത്യാത്പരഹ പ്രകാരം അന്തിമായ പരത്തിൽ വരുമ്പോ എവിടെ വരും? നുമ്മ ഏതിന്റെ പരത്തിൽ വരും? വിദ്വസ് മകാരത്തിന്റെ പരത്തിൽ വരും. വിദ്വന് സു ലോപിക്കും എങ്ങനെ? വിദ്വാന് നകാരത്തിന്റെ ഉപതയ്ക്ക് ദീർഘം വരും. ഏതാണ് സൂത്രം? എന്താണ് അതിന്റെ വൃത്തി? നകാരത്തിന്റെ ഉപതയ്ക്ക് ദീർഘം വരുന്ന സൂത്രം. ശാന്തമഹദ സംയോഗസ്യ. എന്താണ് വൃത്തി പറയുന്നത്? ശാന്ത സംയോഗസ്ഥ ശാന്ത സംയോഗസ്യ. സകാരാന്തമായ സംയോഗം എന്ന് പറയുന്ന ഇവിടെ ഏതാണ്? അതിന്റെ മഹദശ്ച യോ നകാര തസ്യുപതായ. ശാന്ത സംയോഗത്തിന്റെ ഉപതയ്ക്കും വരും. മഹശബ്ദത്തിന്റെ നകാരത്തിന്റെ ഉപതയ്ക്കും വരും. ഇപ്പൊ ഇവിടെ ശാന്ത സംയോഗം ഏതാണ്? നേഴ്സ്. അതിന്റെ ഉപതയം എന്ന് പറയുന്നത് ഏതാണ്? അകാരം. അപ്പൊ വിദ്വാന് സായി സുലോപിച്ചു. വിദ്വാന് സകാരം ലോപിക്കും. എന്തുകൊണ്ട്? സംയോഗാന്ത വിദ്വാന് എന്നായി. വിദ്വാൻ നകാരം ലോപിക്കേണ്ടതാണ് സൂത്രപ്രകാരം. പക്ഷെ ലോപിക്കുന്നില്ല. എന്തുകൊണ്ട്? ഏത് പൂർവത്രാസിദ്ധം? ആ സംയോഗാന്തസ്യ ലോപ എന്ന് പറയുന്നത് അസിദ്ധമായതുകൊണ്ട് നലോപപ്രാതിപതികാന്തസ്യ പ്രവർത്തിക്കുന്നില്ല. വിദ്വാൻ ശരിയേ. വിദ്വസ്സാണ്, അത് ഓർക്കണം. നുമ്മന്നു ഉപദാതിർഗമെന്ന് സുലോപിച്ചു. സംയോഗാന്തലോപമെന്നു വിദ്വാൻ. സംയോഗാന്തലോപം അസിദ്ധമായതുകൊണ്ട് നകാരം ലോപിക്കുന്നില്ല. നകാരം നുമ്മിന്റെ നകാരമാണ്. അത് വരുന്ന സൂത്രം വിദജാൻ സർവനാമസ്ഥാന. ഉപദാതിർഗം വരുന്ന സൂത്രം അതൊക്കെ എല്ലായിടത്തും വരുന്നതാണ്. സൂത്രവും വൃത്തി അറിഞ്ഞിരിക്കുന്നു. വിദ്വാൻ വീണ്ടും വിദ്വസ് ഔവന്നിരിക്കുന്നു. ഇന്നും വരൂ. എങ്ങനെ? സർവനാമസ്ഥാനേ എന്ന് പറഞ്ഞുകൊണ്ട് ഉദജാ സർവനാമസ്ഥാനെ അദാദവും വന്നു. ഉദാദിറും വരുമോ? എന്തുകൊണ്ട് വരും? എന്തുകൊണ്ട്? സർവനാമസ്ഥാനം പരമേരിക്കുന്നുണ്ട്. ഇവിടെ ശാന്ത സംയോഗം ഉണ്ടോ? ഉണ്ടോ? ശാന്ത സംയോഗം ഉണ്ടോ? എങ്ങനെ ഉണ്ട്? ശാന്ത സംയോഗം ഉണ്ട്. ഉണ്ടോ? സംശയം ഉണ്ടോ ആർക്കെങ്കിലും? സകാരം നകാരം ചേർന്നിരിക്കുമ്പോൾ ശാന്തമായ സംയോഗമാണ് ഇത്. ശാന്തമായ സംയോഗമാണെങ്കിലും എന്തല്ല? പദമല്ല. അതാണ് ഇവിടെ പദം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തേ പറഞ്ഞിട്ടുള്ളൂ? ശാന്തമായ സംയോഗം. സകാര നകാരങ്ങൾ വന്നപ്പോ ശാന്തമായ സംയോഗമായി ഉദയ്ക്ക് ദീർഘം വരുമ്പോ വിദ്വാ ന്നിരിക്കുന്നിടത്തെ സൂത്രം വരുന്നു. വരൂ. സംയോഗാന്തസ്യ ലോകപ്രകാരം സകാരം ലോപിക്കോ? എന്തുകൊണ്ട് നശ്ചാപദാന്തസ്യ ജലി പ്രകാരം എന്തുവരും? അനുസ്വാരം വരും. എന്നാ പിന്നെ അനുസ്വാരിച്ച ഈ പരസവർണ്ണം ഒന്നുകൂടെ വിദ്വാംസൗ നഗാരത്തിന് അനുസ്വാരം വന്നിട്ട് വിദ്വാംസൗ. ഇപ്പൊ നുമ്മ വന്നു, ഉപദാദർഭം വന്നു, നഗാരത്തിന് അനുസ്വാരം വന്നു, വിദ്വാംസൗ. വിദ്വാൻ വിദ്വാംസൗ അതും അതുപോലെ തന്നെ വിദ്വാംസ. അവിടെയും എന്തുവരും? നുമ്മ ഉപദാദർഭം അനുസ്വാരം. സമ്പുദ്ധിയില് ഹേ വിദ്വസ് സൂന്നിരിക്കുമ്പോ നുമ്മരോ? എന്തുകൊണ്ട്? നുമ്മ വരുമോ ഇല്ലയോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? വരുന്നോ ഇല്ലയോ? വരും. എന്തുകൊണ്ട്? വിദജാം സർവനാമസ്ഥാനെ അദാദഹോ എന്ന് പറഞ്ഞുകൊണ്ട് നുമ്മ വരാം. അപ്പൊ വിദ്വാന് സു ഉപദാദീർഘം വരുമോ? എന്തുകൊണ്ട്? അസംബുദ്ധോ അസംബുദ്ധോ സൗപരേ എന്ന് പറഞ്ഞു. അപ്പൊ സുലോപിച്ചു, സംയോഗാന്തലോപം വന്നു. വിദ്വൻ ഹേ വിദ്വൻ, വിദ്വാനെന്നല്ല, ഹേ വിദ്വൻ വിദ്വാൻ എന്ന് ഏകവേനത്തിലും സൂലും സംബുദ്ധിയില് ഹേ വിദ്വൻ. വിദ്വാംസൗ വിദ്വാംസ വിദ്വാംസം വിദ്വാംസോ ഇവിടെ എല്ലാം നുമ്മ വന്നു, ഉദാദീർഘം വന്നു, പിന്നെ സംയോഗാന്ത ചിലവ് ഒരു അനുസ്വാരം വന്നു. സംയോഗാന്ത ചിലവ് എന്തുകൊണ്ട് വരുന്നില്ല? പദാന്തമല്ല. വിദ്വാൻ വിദ്വാംസോ വിദ്വാംസ വിദ്വാംസം വിദ്വാംസോ. അടുത്ത് വിദ്വസ് സസ്വന്തരിക്കുന്നു. ഇവിടെ നിന്നും വരുമോ? എന്തുകൊണ്ട്? ഉദാദീർഘം വരുമോ? വരില്ല. പിന്നെ നമ്മൾ പഠിച്ച സൂത്രം വരും. അത് വരുമോ? അതും വരത്തില്ല. അതും വരത്തില്ല. ബസോഹോ സംപ്രസാരണം അടുത്ത് വരും. ബസ്സുന്തസ്യ ഭസ്യ സംപ്രസാരണം സ്യാ. നേരത്തെ പറഞ്ഞു ഇത് വിദ്വസ് എന്ന് പറയുന്ന പ്രാതിപദികം വസ്വന്തമാണ്. വിദേഹേ ശത്രു വസു എന്ന് പറയുന്ന ഒരു സൂത്രപ്രകാരം ശത്രു വന്നതിന് വസ്വാദേശം വന്നാണ്. ഇപ്പൊ വസ്വന്തമായ ഭസഞ്ഞുള്ള എവിടെ ആയാലും ശരി സംപ്രസാരണം വരും. വിദ്വസ് എന്നിരിക്കുന്നിടത്ത് സംപ്രസാരണം വരും. ഇത് വസ്വന്തമായ ബസഞ്ഞയാണ്. ഇവിടെ ബസഞ്ഞ സൂത്രപാരം വരും. വിഭം വസന്തമാണല്ലോ. അപ്പൊ വിദ്വസന്നിരിക്കുന്നിടത്ത് സംപ്രസാരണം വരുമ്പോ ഏതിന് സംപ്രസാരണം വരും? ബാക്കി ഏത് ബാക്കി വരും? ആദ്യത്തേനൊന്നുകൊണ്ട് വരുന്നില്ല. സംപ്രസാരണേ സംപ്രസാരണം നിഷേധിച്ചത് ജ്ഞാപകമാണ്. ആദ്യം സംപ്രസാരണം വരുന്നതിനായിരിക്കും അവസാനത്തേനായിരിക്കും. എന്നടുത്ത് പകാരത്തില് സംപ്രസാരണം വന്നാൽ എന്തുവരും? സൂത്രം ഏത്? ഗണ സംപ്രസാരണം. എന്താ വൃത്തി? ഗണസ്ഥാനേ യജമാനോ യിക് സസംപ്രസാരണ സ്നേഹ. അപ്പോ സംപ്രസാരണം വരുമ്പോ സംപ്രസാരണ സപ്നയുള്ള ഊ വരും. ഇപ്പൊ വിദ് വസ് എന്നിടത്ത് വിദ് വായുടെ സ്ഥാനത്ത് എന്ത് വന്നു? ഊ. പരത്തിലെന്തായി? ആ ഊ ആന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. ഊ ആന്നിരിക്കുന്നിടത്ത് ഊ ആ എന്നിരിക്കുമ്പോ സൂത്രം വരും. ആ സൂത്രം സംപ്രസാരണാച്ച. സംപ്രസാരണാച്ച എന്താണ് വൃത്തി? സംപ്രസാരണാത് അച്ചി പൂർവരൂപ ഏകാദശ്യ. വിദ് വസ് എന്നാണ് ഇരുന്നത്. വിദ് വസ്സിലെ വസ്സിലെ വകാരത്തിന് സംപ്രസാരണം വിധിച്ചു. സംപ്രസാരണമായി വകാരത്തിന് ഉകാരം വന്നു. ഉകാരത്തിന്റെ പരത്തിൽ അകാരം ഇരിക്കുന്നു. സംപ്രസാരണാച്ച പൂർവരൂപ ഏകാദശ്യമായി വന്നു. അവിടെ ഊ ആ രണ്ടിന്റെയും കൂടെ സ്ഥാനത്ത് എന്ത് വന്നു? ഊ. എന്തായി? വിദ്യുസ്. വിദ് വസ് എന്നുള്ള എന്തായി മാറി? വിദ്യുസ്. സകാരത്തിന് എന്ത് വരും? സൂത്രം ആദേശമാണോ പ്രത്യയമാണോ? ഏതിന് ഏതാദേശം വന്നു? ശത്രുന് വസ് ആദേശം വന്നു. സകാരത്തിന് ഷകാരം വരും. വിദൂഷ് വിദൂസ് എന്നിരുന്നു. പകാരം ഉകാരമായി പൂർവ രൂപം വന്നപ്പം വിദൂസ്. സകാരത്തിന് ഷത്വം എന്ന് പറയും. വിദുഷ് പരത്തിലെന്തിരിക്കുന്നു? അസ് വിദുഷസ് വിദുഷ. അന്ത്യസകാരത്തിന്റെ വിസർഗം വരുമ്പം വിദുഷ. വിദ്വാൻ വിദ്വാംസോ വിദ്വാംസ വിദ്വാംസം വിദ്വാംസ വിദുഷ. ബസഞ്ഞുള്ള എല്ലായിടത്തും ഇനി എന്തുവരും? വിദു വസ് എന്നിരിക്കുമ്പോഴത്തേക്ക് വസ്സിന് സംപ്രസാരണം വരെ സൂത്രം ഏതാണ്? അസോഹോ സംപ്രസാരണം. സൂത്രം ഇവിടെ വന്നു. സംപ്രസാരണശ പൂർവം വന്നു. വിദുസ്സെന്നായി പരത്തിലിരിക്കുന്ന സകാരത്തിന് ആദിശപ്രതിയോ ഷത്വം വന്നു. വിദുഷ് ആ വിദുഷ വിദുഷേ വിദുഷ വിദുഷോഹോ വിദുഷ വിദുഷി എല്ലായിടത്തും വരുന്നു. വിദ് വസ് ഭ്യാം തിരിക്കുന്നു. വിദ് വസ് ഭ്യാം തിരിക്കുക സൂത്രം വരുന്നു. വസു സംസുദ്ധം സനടുഹാം ദഹ. എന്താണ് വൃത്തി? അല്ല അല്ല സാന്തവസന്തസ്യ സംസ്ത്രാദേശ ദഹസ്യ പദാന്തേ. സാന്തവസന്തസ്യ ഇത് ശാന്തമായ വസുവന്തമാണ്. അതിനെന്ത് വരും? ദകാരം വരുന്നു. അപ്പൊ എന്തുവരും? ഏതിനു വരും ദകാരം? അന്ത്യാക്ഷരം ഏത്? സകാരത്തിന് ദകാരം എന്ന് വിദ് വസ് എന്നിരുന്ന എന്തായി മാറും? വിദ്വദ്ഭ്യാം വിദ്വദ്ഭ്യാം. വസു സംസു ധംസു അനുഡുഹാം ദഹ. വസന്തത്തിന് ദകാരം അന്താദേശമായി വരുന്നു. എന്നാ പിന്നെ വിദ്വാൻ എന്നുള്ളിടത്ത് എന്തുകൊണ്ട് ഇത് വന്നില്ല? അവിടെയും വസന്തമായ ആണല്ലോ. പദസഞ്ജ വേണമെന്നിവിടെ പറയുന്നുണ്ടോ? വിദ്വാൻ വിദ്വാനും വിദ്വാംസ വിദുഷ എല്ലാം എന്താണ്? നമ്മ വന്നതുകൊണ്ട് എന്ത് പറ്റി? ആ അവിടെ വസ്വന്തമല്ല, വസ് ആയിരുന്നു. പക്ഷെ ഇന്നും വന്നിട്ട് എന്ത് ചെയ്തു, വസ്സിലെ സകാരം ലോപിച്ചു പോയി. ഇപ്പൊ വസ്തുവൊന്നുമില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് വസ്തുവന്തത്തിന് വരണമെന്ന്. പക്ഷെ നുമ്മ വന്നാലും വസ്തുവന്തം തന്നെ, എന്താ കുഴപ്പം? വസ്തുവിനൊരു ആഗമം വന്നു എന്ന് വിചാരിച്ച് വസ്തുവന്തം അല്ലാതാകുമോ? പിന്നെന്താ കുഴപ്പം? സ്ഥിരലോപിച്ചതുകൊണ്ട് എന്താ കുഴപ്പം? ആ ശാന്ത വസ്തുവന്തം എന്ന് പറഞ്ഞു. അതാണ് അവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞ വൃത്തിയിൽ എന്താണ്? സകാരാന്തമായ വസ്തുവന്തം. സകാരാന്തമായ വസ്തുവന്തമല്ല വിദ്വാൻ, വസ്തുവന്തമാണ്. പക്ഷെ അത് നകാരാന്തമായ വസ്തുവന്തമാണ് ഇപ്പോ, അതുകൊണ്ട് അവിടെ വരത്തില്ല. പക്ഷെ ഇവിടെ ഭ്യാം ഇരിക്കുന്നിടത്ത് ശാന്ത വസ്തുവന്തമായതുകൊണ്ട് സകാരത്തിന് തകാരം വന്നിട്ട് വിദ്വദ്ഭ്യാം വിദ്വദ്ഭി വിദുഷേ വിദ്വദ്ഭ്യാം വിദ്വദ്ഭ്യാ വിദുഷ വിദ്വദ്ഭ്യാം വിദ്വദ്ഭ്യാ വിദുഷ വിദുഷോഹോ വിദുഷാം വിദുഷി വിദുഷോഹോ വിദ്വത്സു വിദ്വസ് വിദ്വസ് സു. അവിടെ എന്തോരും സകാരത്തിന് ദവന്ന് പിന്നെ പിന്നെ ഹരിച്ച വിദ്വത്സ് അടുത്തു വരുന്നത് പുമാൻ പുരുഷൻ. പുംസാണ് പ്രാതിപര്യം. ഉണാദിയില് ശ്രദ്ധിക്കുന്നതാണ്, രൂഢ ശബ്ദമാണ് പുംസ്. ഉണാദിയിലെ ശബ്ദമാണ്. പുംസിന്റെ പരത്തിൽ എന്ത് വരുന്നു? സു വരുമ്പോ വരുന്നു പുംസോ അസു. സർവനാമസ്ഥാന വിവക്ഷിത പുംസോ അസു സ്യാ. എന്നുവെച്ചാൽ ഇവിടെ സർവനാമസ്ഥാനം വരുന്നതിന് മുമ്പ് തന്നെ, അത് വരാൻ പോകുമ്പോ പരത്തിലിരിക്കണമെന്നില്ല. പരത്തിലിരിക്കുമ്പോ വെച്ച് കഴിഞ്ഞാൽ വേറെ തരാറുള്ള ഒരു സമാസം വന്നിട്ട് സ്വരത്തിലൊക്കെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വിവക്ഷിതയെന്ന് പറഞ്ഞത്. അപ്പോ പുംസിന് അസുങ് വരും. അസുങ്ങിന് നകാരം ഇത്തായതുകൊണ്ട് സൂത്രം വരും. ഇച്ഛ വരുമ്പോ എന്ത് വരും? അസുങ്ങിന് ശേഷിക്കുന്ന ഏതാണ്? അസ്. ഉകാരം ഇത്തായിപ്പോയി, ഉകാരം ഇത്തായിപ്പോയി, ശേഷിക്കുന്ന അസ്. ഇത് ഇത്തായതുകൊണ്ട് ഈ അസ് എവിടെ വരും? അന്ത്യവേദന പുംസിലെ സകാരത്തിന് അസ് വരും. പുംസെന്നാണ് ഇരിക്കുന്നത്. പുംസിലെ സകാരത്തിന് അസു വരുമ്പോ എങ്ങനെ ഒരു രൂപം? പുമസ്. അതെങ്ങനെ വരും പുമസ് എന്ന്? പുംസെന്ന് വരിക്കുന്നിടത്ത് അനുസ്വാരമാണ്. അപ്പൊ പിന്നെ എങ്ങനെ പുമസ് എന്ന് വരും? പുംസിന് മകാരമല്ല ഇരിക്കുന്ന, അനുസ്വാരമാണ് പുംസ്. അനുസ്വാരം കഴിഞ്ഞ് സ്വരം വന്നപ്പോ അനുസ്വാരം കഴിഞ്ഞ് സ്വരം വന്നപ്പോ അപ്പം സ്വരം പരമിരുന്ന മോനുസ്വാരം ഒരു മകാരമാണോ അനുസ്വാരമായത്? മകാരമാണോ അനുസ്വാരം ആയത്? എങ്ങനെ? ആ നിമിത്താപായി നൈമിത്തികസ്യപ്യപായ. നേരത്തെ ഒരു മകാരം ഇരുന്നിട്ടാണ് എന്തായി മാറിയത്? അനുസ്വാരം. പരത്തെ നിമിത്തം ഏതാണ് നിമിത്തം? സകാരം. ഏ സൂത്രപ്രകാരം? മോനുസ്വാരയുടെ വൃത്തി എന്താണ്? പ്രധാന അത് മോഹനുസ്വാര വരണമെങ്കിൽ എന്ത് വേണം? പദാന്തമായിരിക്കും. ഇത് പദാന്തമാണോ? അല്ല. അപ്പൊ പിന്നെ എങ്ങനെ വരും? എങ്ങനെ അനുസ്വാരം വരും? പഠിച്ചാണ്. നശ്ചാപദാന്തസ്യ ജലി പ്രകാരം വന്ന മകാരത്തിന് പൂഞ്ഞോ ഡുംസൻ ഗുണാദി സൂത്രം ഡുംസൻ പ്രത്യേകം വന്നാണ്. അതിലെ മകാരമാണ് പൂഞ്ഞ പവനെ എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ്. ആ മകാരത്തിന് അത് അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. രൂഢശബ്ദങ്ങളാണ്. അപ്പോ ആ മകാരത്തിന് നശ്ച അവദാന്തസ്യ ജലി പ്രകാരം അനുസ്വാരം വന്നു. പക്ഷേ ആ അനുസ്വാരത്തിന്റെ പരത്തിലിരുന്ന സകാരത്തിന് പുംസോ അസുങ് പ്രകാരം അസു വന്നു. സകാരം പോയി അസു വന്നപ്പോൾ പരത്തിൽ അകാരമായപ്പോ പൂർവ്വത്തിലിരുന്ന അനുസ്വാരം എന്തായി മാറി? മകാരമായി. ഡുംസൻ പ്രത്യയത്തിന്റെ മകാരം എന്ന് വേണമെങ്കിൽ പറയാം. പുമസ് എന്നായില്ലേ? പുമസ് സൂചിക്കുകയാണ്. അപ്പൊ സർവനാമസ്ഥാനത്തിന്റെ ഉപേക്ഷത്തിന് സർവനാമസ്ഥാനം വരാൻ പോകുന്നെങ്കിൽ അതിന് മുമ്പ് തന്നെ ഇവിടെ എന്ത് സംഭവിക്കും? പുംസോ അസുഖം വന്നു, പുമസ് വരത്തിൽ സൂവരും. പുമസ് എന്നിരിക്കുമ്പോ നും വരുന്ന സൂത്രം സർവനാമസ്ഥാനേ അദാതോ നുമ്മന്നപ്പോ എന്തായി? പൂമാനസ് പരത്തിലിരിക്കുന്ന അസു ലഭിച്ചു. പൂമാനസ് എന്നവിടുത്തെ അത് വരും ശാന്തമഹത ശാന്തമഹത സംയോഗസ്യ. എന്താണ് വൃത്തി? ശാന്തസംയോഗസ്യ മഹദശ നകാര ദീർഘ. അപ്പോ ബുദ്ധയ്ക്ക് ദീർഘം വരുമ്പോ എന്തായി? പൂമാനസ് അങ്ങനെ ലോഹിക്കും. സംയോഗാന്തസ്യ പുമാൻ ഉഗിത്ത് എങ്ങനെയാണ് ഇവിടെ? അസുങ് വന്നില്ലേ, അതിന് ഒരു ഉപകാരമുണ്ട്, അതിനെ ഇത്താക്കാം. അല്ലെങ്കിൽ ഡുംസൻ പ്രത്യമുണ്ട്, അതിനൊരു കാര്യമുണ്ട്, അതിനെ ഇത്താക്കാം. പല വഴികളുണ്ട്, എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഉഗിത്താണ്. പുമാൻ എന്ന് പറയുന്നു. അച്ഛൻ സമ്പുദ്ധിയിലാണെങ്കിലോ ഹേ പൂം പുംസ് എന്നിരിക്കുമ്പോ ഇവിടെ പുംസോ അസുങ് സർവനാമസ്ഥാനത്ത് എല്ലായിടത്തും വരാതുകൊണ്ട് അസുങ് വരുമ്പം പൂമസ്. നിമ്മ വരുമ്പോ പൂമാനസ്. ഉപദാദീർഘം ഇല്ല. എന്തുകൊണ്ട്? അസംബുദ്ധേ സൂത്രത്തിൽ പറഞ്ഞു ശാന്തസംയോഗസ്യ മഹദശ യോ നഗാര തസ്യബുദ്ധായ ദീർഘോ അസംബുദ്ധ. ദീർഘം വരുന്നില്ല. അപ്പൊ പുംസോ അസുങ് വരും. നിമിത്ത അപായേ നൈമിത്തികസ്യപ്യപായ എന്നിട്ട് പുമസന്നായി നിമ്മന്നു. പുമനസ് സുലോപിച്ച് സംയോഗാന്തരവും വന്നപ്പോ ഹേ പുമൻ. അടുത്ത് പുംസ്. എല്ലായിടത്തും ആദ്യം ഇത് ചെയ്യണം. ഏത് പുംസന്നിരിക്കുന്നു, പുംസോ അസുഖം വന്ന് പുമസ് എന്നായി. ഇത്രയും വരണം. അപ്പൊ പുംസ് എന്ന് പറയുന്ന പ്രാതിപദികം എന്തായി മാറും? പുമസ് എന്നായി മാറും. പുംസ് എന്ന് പറയുന്നത് പുമസ്. പുമസിന്റെ പരത്തിൽ അവ് വരും. ആ കാരണം എന്തുകൊണ്ട് പറഞ്ഞു? സർവനാമസ്ഥാനെ വിവക്ഷിതേ. വരാൻ പോകുമ്പോ വരണം ഉറപ്പിച്ച്. അപ്പൊ എന്ത് വരുന്നു? പുമസ് എന്ന പ്രാതിപദികത്തിന്റെ പേരത്തിൽ അവ വരുമ്പോ വിധിജ സർവനാമസ്ഥാനെ അധാതു പ്രകാരം നുമ്മെന്നു അത്വസന്ദേശ അധാതു ദീർഘമെന്നു പുമാനസ് നകാരത്തിന് എന്തുവരും? നകാരത്തിന് എന്തുവരും? നകാരത്തിന് ഉപദാതിരവും വന്നു, പിന്നെ എന്തുവരും? എന്തുവരുന്നു? നഷ്ടപദാന്തസ്യ ചെലിയ അനുസ്വാരം വരുന്നു. അനുസ്വാരത്തിൽ ഈ പരസവർണം വരൂ. എന്തുകൊണ്ട്? ഏയില് പരത്തിലില്ല. പുമാംസവും. അപ്പോ ഇവിടെ സർവനാമസ്ഥാനത്തിൽ എല്ലായിടത്തും ആദ്യം തന്നെ പുംസ് എന്നിരിക്കുന്ന പ്രാതിപദികത്തിന് അസംഗം വന്നു പുമസ് എന്നാവും. പിന്നെ പരത്തിൽ പ്രത്യേകം വന്നിട്ട് നമ്മും ഉപദാതകളും വരും. പുമാംസഹ പുമാംസൗ പുമാംസഹ പുമാംസം പുമാംസവും. അടുത്ത് പുംസ് ശസ് എന്നിരിക്കുന്നു. ഇവിടെ അസംഗം വരൂ. എവിടെ? സർവനാമസ്ഥാനം ഇല്ല. ശസ്സിന് സർവനാമസ്ഥാനം ഇല്ല. സർവനാമസ്ഥാന സംജ്ഞയിരിക്കുന്ന സൂത്രം ഏതാണ്? സുടരും സദസ്യ. വൃത്തി എന്താണ്? സ്വാതി പഞ്ചവചനാനി സർവനാമസ്ഥാന സപ്ജ്ഞാനി സ്വരക്ലൈബസ്യ. അപ്പോ വരത്തില്ല. പുംസ് അസ് അസുഖം വരുന്നില്ല. പുംസ് അസ് പുംസസ് അന്ത്യസകാരത്തിന് എടുത്ത് വിസർഗം വരുമ്പോ പുംസ. അപ്പൊ ഭസഞ്ഞുള്ളിടത്തെല്ലാം പുംസ് എന്നിരിക്കും. പുംസ് എന്നിരിക്കും. അതുകൊണ്ട് പുംസിട്ട പുംസ പുംസിങ്ങേ പുംസേ പുംസ് അസ് പുംസഹ പുംസോഹോ പുംസ് ആം പുംസാം പുംസ് ഈ പുംസ് എല്ലായിടത്തും വിഭക്തി കൂട്ടി ചേർക്കുക. പുംസ് ഭ്യാം എന്നിരിക്കുന്നു. പുംസ് ഭ്യാം പുംസ് ഭ്യാം എന്നിരിക്കുന്നിടത്ത് എന്ത് സംഭവിക്കും? പദസഞ്ജ്ഞകളുടെ സമയാന്തരവും വരുമ്പോ എന്തായി മാറും? പുമ്മെന്നാവും. ഏത് എന്തവിടെ പ്രവർത്തിക്കും? എന്തവിടെ പ്രവർത്തിക്കും? പുംസ് ഭ്യാം എന്നുള്ളിടത്ത് സകാരം ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ പ്രവർത്തിക്കുന്നത്? ഉണ്ട്. ഇല്ലെങ്കിൽ ചോദിച്ചു. ഉണ്ടെന്ന് ഉറപ്പുണ്ടോണ്ടല്ലേ ചോദിച്ചത്? പുംസ് ഭ്യാം ഇരിക്കുമ്പോ സകാരം ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അനുസ്വാരസ്യ പരസവർണ്ണം എവിടുന്ന് വരും? പോരാ നിമിത്താപായേ നിമിത്താപായേ നമിത്തികസ്യപായ എന്ന് പറയുന്ന പ്രകാരം അനുസ്വാരം പോയിട്ട് എന്തുവരും? ഇപ്പൊ എന്തായി? പുമ ഭ്യാം എന്നിരിക്കുമ്പോ എന്തുവരും? ഈ സൂത്രം വരും. എന്താണ് എന്റെ വൃത്തി? പദാന്തസ്യ മകാരം. മോനുസ്വാരിയുടെ വൃത്തി എന്തെന്ന് ചോദിച്ചോളൂ. ലൂസിയ ബാക്കി ബാക്കിയില്ല. ഹലി ഹല്ല് പരമരിക്കുമ്പോ എന്തോരും അനുസ്വാരം വരും. ശരി, അനുസ്വാരം വന്നു. പിന്നെന്തോരും വരൂ, വരത്തില്ല. വരത്തില്ല വേറെ എന്താ വരുന്നത്? അനുസാരം വന്നു. വേറെ എന്താ വരുന്നത്? നമ്മുടെ പ്രസ്തുവത്തിലൊന്നും എഴുതി വെച്ചിട്ടില്ല. വാ പദാന്തസ്യ എന്നൊരു സൂത്രം പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എന്താണ് എന്റെ വൃത്തി? ഇത്രയേ ഉള്ളൂ. വാ പദാന്തസ്യ അത് അവിടെ എന്ത് വരുന്നു? പദാന്തത്തിലാണെങ്കിൽ അനുസ്വാരത്തിന് പരസവർണം എങ്ങനെ വരും? വികല്പമായി വരും. അപ്പൊ ഇവിടെ പരമിരിക്കുന്ന എന്താണ്? അതിന്റെ സവർണം എന്തായിരിക്കും? പൂർവത്തിൽ വരുന്നത് മകാരം. അതെങ്ങനെ വരും? അപ്പൊ എത്ര രൂപം വരും? ഒന്നെങ്ങനെയിരിക്കും? ഒന്നെങ്ങനെയിരിക്കും? മകാരം. അനുസ്വാരമുള്ള ഒരു രൂപം, മകാരമുള്ള മറ്റൊരു രൂപം, രണ്ട് രൂപം വരും. അതാണ് കുംഭ്യാം കുംഭ്യാം. ഉച്ചാരണത്തിനൊന്നും വലിയ വ്യത്യാസമില്ല, എഴുതുമ്പോൾ രണ്ട് രൂപം വരും. കാരണം വാ പദാന്തസ്യ വരും. ഇവിടെ പുംസം ഇരുന്നപ്പം അനുസ്വാരമായിരുന്നു, പക്ഷെ സമയവും ലോപം വന്നപ്പോൾ എന്ത് പ്രവർത്തിച്ചു? എന്താ പ്രവർത്തിച്ചത്? നിമിത്താപായി നൈമിത്തികസ്യപ്യഭായ എന്നുള്ള പരിഭാഷ അനുസരിച്ച് പൂർവ്വത്തിൽ വീണ്ടും അനുസ്വാരത്തിന്റെ സ്ഥാനത്ത് എന്തു വന്നു? മകാരം വന്നു കഴിഞ്ഞാൽ അടുത്ത സൂത്രം വരുന്നു. വാപദാന്തസ്യ ത്വം കരോഷി ത്വം കരോഷി. അപ്പോൾ പരസവർണം വരും. പരസവർണം വരുമ്പോൾ മകാരത്തിന് അനുസ്വാരത്തിന് എന്ത് വരും? എന്ത് വരുന്നു? ആ, അത് വരാത്ത പക്ഷത്തിൽ അനുസ്വാരം രണ്ടു രൂപം. കുംഭ്യാം കുംഭ്യാം. ഈ വാപദാന്തസ്യ പറഞ്ഞത് അനുസ്വാരത്തെ അതിന്റെ തുടർച്ചയില്ല സാർ, അതിന്റെ തൊട്ടടുത്ത സൂത്രം. അനുസ്വാരം ഇരുന്നാൽ മാത്രമല്ല ഇത്, അനുസ്വാരം ഇരുന്നാലല്ലേ ഇത് വരാൻ പറ്റും. അങ്ങനെ അനുസ്വാരം ഇരുന്നാലല്ലേ ഇത് വരാൻ പറ്റും. അനുസ്വാരത്തിന് എന്ത് വരും? അനുസ്വാരം ഇരുന്നാലല്ലേ ഈ സൂത്രം വരാൻ പറ്റും. അനുസ്വാരം പോയത് സമയം നിമിത്തപ്പായ നൈമിത്തിക, അതാണ് പറഞ്ഞത്. എന്ത് വരുന്നു? മകാരമുണ്ട്. മകാരം വരാം, പക്ഷേ പൂർവ്വം പരവും നോക്കുക ഏതാണ്? ഇതിന്റെ സമയസ്വലോപ്രകാരം സകാരം വന്നു. അതിനനുസ്വാരം വന്നുകൂടി? അനുസ്വാരം ഇനിയും വരാമല്ലോ. മകാരത്തിനനുസ്വാരം വിധിക്കുന്ന സൂത്രം മോനുസ്വാരം വരാം. അനുസ്വാരം വരും. എവിടെ ഏതും ഏതുമൊക്കെ തമ്മിൽ വിപ്രതിഷേധം? ഏതെല്ലാം സൂത്രങ്ങൾ തമ്മിലാണ് വിപ്രതിഷേധം? അതിലേതാണ് പരം? പരത്തിന്റെ നമ്പർ എത്ര? പൂർവത്തിന്റെ നമ്പർ എത്ര? പിന്നെ ഇപ്പം എട്ടില് വിപ്രതിഷേധം ഉണ്ടോ? അതിനെന്താ പറഞ്ഞത്? പുറത്രാസത്തെ അഭാവാത് ഉത്തരസ്യ. എങ്ങനെയായാലും രണ്ട് രൂപം വന്നേ പറ്റും, ഏത് രീതിയിലായാലും. മോനുസ്വാരം ഒരിക്കൽ കൂടെ വരുത്തുക, അത് പൂർവ്വം അവരും നോക്കണം. ആദ്യം ഏത് സൂത്രം പ്രവർത്തിക്കും നോക്കണം. അപ്പോൾ ആദ്യം പ്രവർത്തിക്കുന്ന മോഹൻസ്വാരാണെങ്കിൽ എന്ത് വരും? മോഹൻസ്വാരം വരും, വാവദാന്തസ്യ പരസവർണം വരും. വാപദാന്തസ്യ വികല്പമാണ്, വാപദാന്തസ്യ വികല്പമാണ്. രണ്ടു രൂപം വന്നേ പറ്റൂ, ഒന്ന് അനുസ്വാരവും ഒന്ന് മകാരവും. പിന്നെ നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു രൂപയെ കൊടുത്തിട്ടുള്ളൂ, രണ്ടു രൂപം കൊടുത്തിട്ടില്ല. ഉണ്ടോ? അത് ഒരു പക്ഷേ രണ്ടുണ്ടായിരുന്നു, ഒന്ന് വിട്ടുപോയതായിരിക്കാം, അല്ലെങ്കിൽ പുസ്തകം എഴുതിയയാൾ ഓർത്തില്ലായിരിക്കും. അനുസ്വാരസ്യ പരസവർണ എന്തുകൊണ്ട് ഇവിടെ വരുന്നില്ല? എന്തുകൊണ്ട് വരുന്നില്ല? അതൊക്കെ അവിടെ പഠിച്ചതാണ്, എന്നാലും ഒന്നുകൂടെ ചോദിക്കും. ഇവിടെ എന്തുകൊണ്ട് അനുസ്വാരസ്യ ഈ പരസവർണ വരുന്നില്ല? അത് ആണ്. അതുകൂടാതെ ബാപദാന്തസ്യ പരമെന്ന് പറയാം, പക്ഷേ പറയാം എന്താണ്, ത്രിപാദിയിലല്ലേ പൂർവം പ്രതി പരശാസ്ത്രം അസിദ്ധം, അതുകൊണ്ട് പൂർവ്വം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സമാനം പറയും? വിപ്രതിഷേധമില്ലല്ലോ. അതിന്റെ സമാനം അവിടെ പറഞ്ഞിട്ടുണ്ട്, അന്ന് പഠിച്ചിടത്ത് പറഞ്ഞു. എന്ത് സമാനം പറഞ്ഞത്? എന്തുകൊണ്ട് ഇവിടെ പരസവർണ്ണം വരുന്നില്ല, വരില്ല എന്ന് ഞാൻ ഉറപ്പിച്ചും പറയുന്നു. എന്തുകൊണ്ട്? എന്താണ് അത്? അവിടെ താഴെ എഴുതിയിരിക്കുന്നു. എന്തുകൊണ്ട്? അതായത് അടുത്ത സൂത്രത്തിൽ പദാന്തസ്യ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, ഇവിടെ എന്തായിരിക്കും? പദാന്തസ്യ എന്ന് എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടാണ്? പൂർവത്തിൽ അപദാന്തത്തിലാണ് പ്രവർത്തിക്കുന്നത്. പദാന്തത്തിലാണെങ്കിൽ ഏത് വരും? വാപദാന്തസ്യ. ആ സൂത്രത്തിൽ പദാന്തസ്യ എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് അപദാന്തത്തിലായിരിക്കും. ഇല്ലെങ്കിൽ അവിടെ പദാന്തസ്യ എന്ന് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കും അത്. എന്തുകൊണ്ട്? അപ്പോ രണ്ടു രൂപം വരുമോ? ഇനി വരാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ടോ? രണ്ടു രൂപവും ഉണ്ട്. ഉം ധ്യാം. പക്ഷേ പുസ്തകത്തിൽ ഒരു രൂപയെ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് പലർക്കും ഭ്രമം വരും. ഒന്നേ വരുമെന്ന്. പക്ഷേ സിദ്ധാന്തമതിന്റെ രണ്ടു രൂപവും പറയുന്നു. പല സിദ്ധാന്തമതി കമുതി എഴുതിയാള് അശ്രദ്ധ വന്നതുമാകാം, പ്രമാദം. അത് പറയുമ്പോഴാണ് പലരും ചോദിക്കുന്നത് ഇയാൾ അയാളെക്കാളും വലിയ വൈയാകരനാണോ എന്ന് ചോദിക്കുന്നു. അതിന്റെ ആവശ്യമില്ല, കാര്യം മനസ്സിലാക്കുന്നതിനോ വലുതും ചെറുതൊന്നും ആവേണ്ട കാര്യമില്ല. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് എന്ത് വേണം? ഒരു രൂപം കൂടെ ഉണ്ടായാലേ പറ്റൂ, സൂത്രങ്ങളുടെ പ്രവൃത്തി അനുസരിച്ച്. അതില്ല, അബദ്ധം പറ്റിയേരി. അത് അടുത്ത സൂത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. വാ പദാന്തസ്യ എന്ന് പറയുന്നിടത്ത് വാ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പദാന്തസ്യ എന്ന് പറഞ്ഞ എന്തിനു വേണ്ടി? മുമ്പിൽ വിധിച്ച പരസവർണം അപദാന്തത്തിലാണെന്ന് കാണിക്കാൻ. ആ രണ്ടും കൂടെ ചേർത്തേ മനസ്സിലാവും. ആ സൂത്രം മാത്രം വെച്ച് മനസ്സിലാക്കത്തില്ല, അടുത്ത സൂത്രം കൂടെ നോക്കുമ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. ആദ്യ സൂത്രം പറഞ്ഞിരിക്കുന്ന അവതാന്തത്തിന് വേണ്ടിയാണ്, രണ്ടും കൂടെ വെച്ചാൽ മനസ്സിലാക്കും. അതവിടെ നിങ്ങളുടെ വ്യാഖ്യാനത്തിൽ താഴെ പറഞ്ഞിട്ടുണ്ടല്ലേ, എന്താ പറഞ്ഞിരിക്കുന്നു വായിച്ച്? നിത്യമാണെന്ന് പറഞ്ഞു, അത് നിത്യമാണ്, വികല്പമില്ല അവിടെ. അടുത്ത് വാ എന്ന് പറഞ്ഞിട്ടുണ്ട്, അടുത്തേലും വികല്പമാണ്. അപ്പൊ ഇവിടെ വികല്പമായതുകൊണ്ടാണ് ഇവിടെ രണ്ട് രൂപം വരുന്നത്, കുംഭ്യാം കുംഭ്യാം എന്ന് രണ്ട് രൂപം വരുന്നു. ഇതാണ് എന്റെ വ്യാഖ്യാനത്തിൽ എഴുതിയിട്ടില്ലേ, രണ്ടു രൂപം കൊടുത്തിട്ടില്ലേ അവിടെ? അതിലല്ല, അത് ഇതിലൊന്നും കൊടുത്തിട്ടുള്ളതുകൊണ്ട് അങ്ങോട്ട് ശ്രദ്ധിക്കില്ല. മറ്റേ വ്യാഖ്യാനം ഉണ്ടല്ലോ, ഏതാണ്? ഭൈമിയിൽ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്, രണ്ടു രൂപം കൊടുത്തിട്ടുണ്ട്. അതാ ഞാൻ പറയുന്നത്, ഇപ്പോഴും വ്യാഖ്യാനങ്ങൾ നോക്കുന്നെങ്കിൽ ഏത് വ്യാഖ്യാനം നോക്കണം? ഹിന്ദി നോക്കണം. ഹിന്ദി അറിയാം, ഹിന്ദി അറിയാം എന്നുള്ളവർ, മലയാളികൾക്കെല്ലാം അതിനുള്ള ഹിന്ദി അറിയാം, പത്താം ക്ലാസ് വരെ പഠിച്ചവർക്കെല്ലാം ഹിന്ദി അറിയാം, അതിൻ്റെ ആവശ്യമാണ്. അപ്പോൾ എല്ലായിടത്തും രണ്ട് രൂപം വരും, ഒന്ന് മകാരമുള്ള ഒന്ന്, പുംഭ്യാം പുംഭി പുംഭി പുംസേ പുംഭ്യാം പുംഭ്യ പുംസോ പുംഭ്യാം പുംഭ്യ പുംസോ പുംസോ പുംസാം പുംസി പുംസോഹോ പുംസ് സു. അവിടെ എന്ത് സംഭവിക്കും? സംയോഗാന്ത ശിലോപ്രകാരം എന്തോരും ഗോവിച്ച മുമ്പ് ബാക്കി എന്താ ശേഷിക്കുന്നത്? അവിടെ എന്തുവരും? എന്തുവരും? അനുസ്വാരമാണ് ആൾറെഡി ഉള്ളത്. പുംസ് സു തന്നെ ഇരുന്നത്. നിമിത്തപായ നൈമിത്തികസ്യപായ സകാരം പോയി, അത് പോയതുകൊണ്ട് മകാരം. പിന്നെ പരത്തിലിരിക്കുന്ന എന്താണ്? സു ആണിരിക്കുന്നത്. അപ്പോ ഇത് പദാന്തമാണ്. വീണ്ടും എന്തോരും? അനുസ്വാരല്ലേ ഇവിടെ? അനുസ്വാരസ് ഈ പരസ്യം ഒന്ന് വരും. അല്ല, ഇവിടെ മകാരല്ല ഉള്ളത്. ഇവിടെ മകാരല്ല ഉള്ളത്. അത് തന്നെ വരുമെന്നാ ഞാൻ ചോദിക്കുന്നു. നേരത്തെ രണ്ടു രൂപം വന്നിട്ട് മൂന്ന് സ്വാരക ആദ്യം വന്ന്, മൂന്ന് സ്വാരക വന്ന് അനുസ്വാരമാകണം. മൂന്നുസ്വാര ആ ശരി വന്നോട്ടെ. വാ പദാന്തസ്യ ഒന്നുകൂടി. എന്താണ് എന്റെ വൃത്തി? അപ്പോ അനുസ്വാരസ്യ ഈ പരസവർണ്ണയ്ക്ക് ശേഷമല്ലേ വരുന്നത്? അപ്പോ പദാന്തത്തിൽ വരണമെങ്കിൽ പരത്തിൽ എന്ത് വേണം? എയ് വേണം. ഇവിടെ എയ് ഉണ്ടോ? അപ്പൊ പിന്നെ അത് വരുമോ? ഇപ്പൊ വ്യാകരണം എന്ന് പറയുന്നത് അങ്ങനെയാണ്, എത്ര വരെ വിദ്വാനായാലും പണ്ഡിതനായാലും അബദ്ധം പറ്റും, എല്ലാവർക്കും പറ്റും. വ്യാകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എവിടെയെങ്കിലും പണിയുടെ സൂത്രത്തിന്റെ പോക്ക് എങ്ങനെയാണ്? എവിടെയെങ്കിലും അടിപതറും. അങ്ങനെ ഒരാൾ അടിപതറിയത് കൊണ്ടാണ് സാരസ്വത വ്യാകരണം എന്ന് പറയുന്ന ഒരു വ്യാകരണം കേട്ടിട്ടുണ്ടോ? അത് തന്നെ അനുഭൂതി സ്വരൂപാചാര്യൻ എന്ന് പറഞ്ഞു. ഇപ്പോഴും കിട്ടുന്നതാണ് സാരസ്വത വ്യാകരണം, ചിലയിടത്തൊക്കെ അത് പഠിക്കുന്നുമുണ്ട്. നമ്മുടെ ലോകസിദ്ധാന്തമതിയുടെ അത്രയൊക്കെ വരൂ പുസ്തകം. പാണിനിയുടെ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൂത്രങ്ങളുടെ എണ്ണം കുറവ്. അദ്ദേഹം വലിയൊരു വൈയാകരണനായിരുന്നു. ബാക്കിയൊക്കെ കഥയാണ്, സത്യമാണോന്ന് എനിക്കറിയത്തില്ല. ഒരു വലിയ പണ്ഡിത സദസ്സിൽ ചെന്നിരുന്നു കൊണ്ട് പുംസു എന്ന് പറയുന്നതിന് പകരം പുങ്ക്ഷു എന്ന് പറഞ്ഞു. പുങ്ക്ഷു പുങ്ക്ഷു എന്ന് രൂപം വരുമോ? പുങ്ക്ഷു എന്ന് രൂപം വരൂ. അതെ, പുംസു എന്ന് വരൂ. കേവല ലോകസിദ്ധാന്തം മതി പഠിച്ചത് നമുക്ക് പോലും അറിയാം പുംസു എന്നേ വരത്തുള്ളൂ. പക്ഷെ മഹാഭാഷ്യം ഉൾപ്പെടെയുള്ള എല്ലാം പഠിച്ച വൈയാകരണൻ പറഞ്ഞത് പുംക്ഷവും ശരിയാവും. മറ്റു പണ്ഡിതന്മാർ വെറുതെ വിടും, അവർ പുംസു എന്നേ അവർ അംഗീകരിക്കത്തുള്ളൂ. ഇദ്ദേഹത്തിന് വേണ്ടി പ്രയാസമായിപ്പോയി. വന്നുപോയി രാത്രി വിളക്കുന്നവരെ കുത്തിയിരുന്നൊരു വ്യാകരണ സൂത്രം ഉണ്ടാക്കിയതാണ് സാരസ്വത വ്യാകരണം. അതിലൊരു സൂത്രം കൂടെ ഉണ്ടാക്കി, പുംസഹ കക്ച്ച. പുംസ് ശബ്ദത്തിന് പുംസഹ കക് സു, സു പരമിരിക്കുമ്പോൾ കക്ക് വരും. സകാരത്തിന്റെ ലോകം വരും ചാന്ന് പറഞ്ഞുണ്ട്. അപ്പോൾ എന്തായി പുംക്ഷു, സകാരത്തിന്റെ ലോകം വരും. പുംസ് കക്ക് സകാര ലോകിച്ചപ്പോൾ എന്തായി പുങ്ക്, പരത്തിന് സകാര ശത്വം വന്നപ്പോൾ എന്തായി പുംക്ഷു. പുംസ കപ്പിച്ചാന്നൊരു സൂത്രം ഉണ്ടാക്കി. അപ്പൊ പുംക്ഷു ശരിയായി പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു വ്യാകരണമുണ്ട്, ഞാൻ പറഞ്ഞത് അപാണിനീയമാണ്. മൊത്തം അതെ തന്നെ, മൊത്തം വ്യത്യാസപ്പെടുത്തി. അപ്പൊ അവർ ചോദിച്ചു അത് ഏതാണ് സാരസ്വത വ്യാകരണമെന്ന് പറഞ്ഞു. ഏതാണെന്ന് ചോദിച്ചു, ഇങ്ങനെ മുഴുവൻ സൂത്രം പറഞ്ഞു കൊടുത്തു. തലേദിവസം താൻ തന്നെ ഉണ്ടാക്കിയല്ലേ, മുഴുവൻ പറഞ്ഞു കൊടുത്തു. ഇതാണ് ഞങ്ങളാരും കേട്ടിട്ടില്ലല്ലോ പറഞ്ഞത്. ഞാൻ കുട്ടിക്കാലത്ത് പഠിച്ചാണ്, ചെറിയ പ്രായത്തിൽ പഠിച്ചാണ്. അതിനകത്തുള്ള ഓർമ്മ വെച്ചാണ് പറഞ്ഞത് പുംക്ഷു. അത്രയും ഒരു പുതിയ വ്യാകരണം ഒരു രാത്രി കൊണ്ടുണ്ടാക്കാൻ കഴിവുണ്ടായിട്ടും ആശാന തെറ്റിപ്പോയി എന്നുള്ളതാണ്. പിന്നെ വ്യാകരണത്തിൽ ആരെങ്കിലും തെറ്റുപറ്റിയാൽ കുറ്റം പറയാനുണ്ടോ? അങ്ങനെ ഒരു കഥ പറയുന്നുണ്ട്, കാശിയിൽ നടന്നതായിട്ട് പറയുന്നു. വാസ്തവം എനിക്കറിയത്തില്ല. എന്തായാലും പുംക്ഷു എന്ന് രൂപ ശ്രദ്ധിക്കാം, സാരസ്വത വ്യാകരണം അനുസരിച്ച് പുംക്ഷു എന്നുള്ള രൂപ ശ്രദ്ധിക്കാം. പക്ഷേ പണിനിയം അനുസരിച്ച് പുംസു, അതാണ് ശരി. അതാണ് ഭട്ടതിരിപ്പാടും ചെയ്തത്. കേട്ടില്ല. അത് തന്നെ. അപ്പോ അതിനൊക്കെ അതിനെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഭട്ടതിരിപ്പാട് പുസ്തകം എഴുതിയത്, വ്യാകരണം. അതും എഴുതിയിട്ടുണ്ട്. അപാണിനീയ അപാണിനീയ പ്രാമാണീയ എന്തോ പറഞ്ഞു, പേര് ഞാൻ മുഴുവൻ ഓർക്കുന്നില്ല. അപാണിനീയമായ രൂപങ്ങൾക്കെല്ലാം പ്രാമാണ്യത്തെ ശ്രദ്ധിക്കാൻ വേണ്ടി അദ്ദേഹം എഴുതി. അത്രയും വലിയ പണ്ഡിതനായിരുന്നു. അപ്പൊ താൻ അപാണിനീയ പ്രയോഗങ്ങളെല്ലാം സാധീകരിച്ചു. ഇതൊക്കെ മനുഷ്യരുടെ ബുദ്ധി അനുസരിച്ചിട്ടാണ്. അപ്പൊ അദ്ദേഹവും വലിയ പണ്ഡിതനായിരുന്നു. ഭട്ടോജി ദീക്ഷിതരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളെന്നാണ് പറയുന്നത്. അതിനാണ് അവർ പറയുന്നത്. ഇപ്പൊ പാണിനീയത്തിന്റെ ഈ പ്രയോഗങ്ങൾക്ക് പാണിനീയ സൂത്രം അനുസരിച്ച് പാണിനി ശിഷ്ടപ്രയോഗം അനുസരിച്ചാണ് ഉണ്ടായിരിക്കുന്നത്. പറയും ശിഷ്ടപ്രയോഗമാണെന്ന് പറയും. ഇപ്പൊ സാരസ്വത വ്യാകരണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളതിൽ പറയുമ്പോൾ ഇതൊരു വേറൊരു ശാസ്ത്രം അനുസരിച്ചിട്ടാണ്, ഇതൊരു ശാസ്ത്രം അനുസരിച്ചിട്ടാണ്. അപ്പോൾ ചോദിക്കും ശിഷ്ടപ്രയോഗം ഏതാ? ഞാൻ തന്നെയാണ് ശിഷ്ടൻ, വേറെ ആരാ? വേറെ ശിഷ്ടന്റെ ആവശ്യമുണ്ടോ? തന്റെ പ്രയോഗം തന്നെ ശിഷ്ടപ്രയോഗം. അത് പറയാനുള്ള എന്ത് വേണം? ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് അവർ പറയുന്നു. ആ ശാസ്ത്രത്തിലുള്ള അത്രയും അവഗാഹത കൊണ്ട് പറയുന്നു. എങ്ങനെ? അതായത് ഇവിടെ ചോദിക്കണം, എന്തുകൊണ്ട് സകാരം വന്നില്ല? സകാരത്തിന് ഷകാരം എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിക്കാം. അപ്പോൾ അതിന് സമാനം പറഞ്ഞാണ് നും വിസർജനീയ ശർവ്യവായേ പി. നേരത്തെ ഒരു സൂത്രം പഠിച്ചിട്ടുണ്ട് അല്ലേ? നും വിസർജനീയ ശർവ്യവായേ പി. അപ്പോൾ നുമ്മിൻ്റെ വ്യവധാനം ഉണ്ടെങ്കിൽ സകാരത്തിന് ഷകാരം വരാം. അപ്പോൾ ഇവിടെ നുമ്മിൻ്റെ വ്യവധാനം ഇല്ല. അപ്പോൾ ചോദിക്കും, ഇവിടെ ഒരു അനുസ്വാരമുണ്ടല്ലോ അല്ലേ, ആ നുമ്മിന്റെ സ്ഥാനത്ത് വന്നതാണോ? പറയുന്നു അല്ല, ഇത് ഈ അനുസ്വാരം നുമ്മിന്റെ സ്ഥാനത്ത് വന്നതല്ല. എങ്ങനെ വന്നാണ്? പുംസ് മകാരത്തിന്റെയാണ്, പൂഞ്ഞോ ഡുംസൻ പ്രത്യം വന്ന് മകാരത്തിന്റെയാണ്, അതുകൊണ്ട് വരത്തില്ല. എവിടെ? ഇവിടെ നുമ്മില്ല. അങ്ങനെ അല്ലല്ല, ഇവിടെ ഇപ്പം പരത്തിലിരിക്കുന്ന സകാരത്തിന് എന്തുകൊണ്ട് ആദേശപ്പെടുത്തിയോ പരാക്ഷത്വം വന്നില്ല? അതിനവിടെ സമാനം എഴുതിയിരിക്കുന്ന എന്താണ്? നുമ്മിന്റെ വ്യവധാനം വന്നു കഴിഞ്ഞാലും നും വിസർജനീയ ശർവ്യവായേവി എന്നല്ലേ പറഞ്ഞിരിക്കുന്നു. ഷത്വം വരാം എണ്ണിന്റെ പരത്തിൽ, നുമ്മിരുന്നാലും അതിന്റെ പരത്തിൽ ഷത്വം വരാം. അപ്പൊ ഇവിടെ നുമ്മിന്റെ സ്ഥാനത്തിലുള്ള നുമ്മില്ല, നുമ്പിന് വന്ന അനുസ്വാരമല്ല. നുമ്മിന് വന്ന അനുസ്വാരമല്ല, അതുകൊണ്ട് ഷത്വം വരുന്നില്ല. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നു? അതെ. പരത്തിലിരിക്കുന്ന സകാരത്തിന് എന്തുകൊണ്ട് ഷകാരം വന്നില്ല എന്നാണ്. എണ്ണിന്റെ പരത്തിലുള്ള പൂർവ്വത്തിൽ അനുസ്വാരമല്ലേ എന്ന് ചോദിച്ചു. അനുസ്വാരത്ത് നുമ്മിന് വന്ന അനുസ്വാരമാണെങ്കിൽ വരാം. ഏ സൂത്രം? വിസർജനീയ ശർവ്യവായേവി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതങ്ങനെയല്ല, നുമ്മിന്റെ സ്ഥാനത്ത് വന്ന അനുസ്വാരവുമല്ല, അതുകൊണ്ട് ശത്രുവും വരുന്നില്ല. ഇത് മകാരത്തിന്റെ സ്ഥാനത്ത് വന്ന അനുസ്വാരമാണ്. അതുകൊണ്ട് Yeah.